രണ്ടാം അധ്യായത്തിൽ രണ്ടാം പാദത്തിൽ ഇരുപത്തി എട്ടാമത്തെ സൂത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അതിനടുത്തൊക്കെ വരും. അവിടെ പറയുന്നത് എന്താണ്? അനന്യത്വം. അനന്യത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ന അന്യത്വം. അന്യത്വം ന അന്യത്വം ഇല്ല. എന്തിനന്യത്വമില്ല? പ്രപഞ്ചത്തിന്. എന്തിൽ നിന്ന് അന്യത്വമില്ല? ബ്രഹ്മത്തിൽ നിന്ന്. ഇവിടെ ഒരു സത്തെന്ന് പറഞ്ഞു, ഈശ്വരനെന്നും പറഞ്ഞു. അധ്യാരോപത്തിൽ ഈശ്വരനെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ സത്ത് ചിത്ത് എന്നെല്ലാം പറഞ്ഞു. സത്ത് ചിത്ത് ഈശ്വരനെന്ന് പറഞ്ഞിട്ട് അപവാദത്തിൽ പിന്നെ ഈശ്വരനെന്ന് പറയാൻ പറ്റില്ല. കാരണം അപവാദം വരുമ്പം ഈശ്വരനെയും നിഷേധിച്ചു പറ്റും. അങ്ങനെയുണ്ട് അദ്വൈതികൾക്ക് ഈശ്വരനോട് എന്താണ് പ്രത്യേക താല്പര്യമില്ല. ഈശ്വരനും അധ്യാരോപത്തിൽ വരും. അത് അധ്യാരോപത്തിൽ തുടങ്ങിയപ്പോ അങ്ങനെ പറഞ്ഞു. അധ്യാരോപത്തിൽ തുടങ്ങിയപ്പോഴും ആസീതഭ്യുര അസദേവേദം സസ്രജ സർവസങ്കല്പ മാത്രേണ പരമേശ്വരൻ. പരമേശ്വരനെല്ലാം സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ പരമേശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ഈശ്വരനെ അധ്യാരോപത്തിൽ പറയണം. അപവാദത്തിൽ വന്നപ്പോ ഈശ്വരൻ പോയി. അപവാദത്തിൽ ഈശ്വരന് സ്ഥാനമില്ല. ഈശ്വരനെ നിഷേധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈശ്വരനെ നിഷേധിക്കുന്നത്? കാരണം ഈ സച്ചിദാനന്ദത്തിൽ അവിദ്യ കല്പിതമാണ് ഈശ്വരൻ. അദ്ദേഹം അനുസരിച്ച് അവിദ്യ കൊണ്ട് കല്പിതമാണ്. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജീവനിൽ നിന്ന് ഭിന്നമാണ്. ജീവൻ അല്പജ്ഞൻ, ഈശ്വരനാണെങ്കിലോ സർവജ്ഞൻ. ജീവൻ എന്ന് വെച്ചാൽ നമ്മളല്ല, അശക്തന്മാരാണ്. നമ്മളുടെ ശക്തി കൊണ്ട് പക്ഷെ വളരെ പരിമിതമാണ്. ഈശ്വരൻ അങ്ങനെയല്ല, സർവശക്തനാണ്. അപ്പൊ ഈശ്വരൻ ജീവൻ എന്ന് പറയുന്നതിന് വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ അധ്യാരോപ ദർശനത്തില് ഈശ്വരനെ അംഗീകരിക്കുന്നു. അപവാദ ദർശനത്തിൽ വരുമ്പോ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈശ്വരനെ പറയാത്തത്. ഈശ്വരനും അദ്വൈതമനുസരിച്ച് അവിദ്യ കല്പിതമാണ്. എന്നുവെച്ചാൽ സർവജ്ഞത്വം സർവശക്തിത്വം എല്ലാം അവിദ്യ കല്പിതമാണ്. പ്രപഞ്ചം എങ്ങനെയാണോ അവിദ്യ കല്പിതമായിരിക്കുന്നത്, ജീവത്വം. ജീവത്വം എന്ന് പറഞ്ഞ ഇതാണ് അല്പജ്ഞത്വം, അശക്തിത്വം, ഇതൊക്കെയാണ് ജീവത്വം. അതെങ്ങനെയാണോ ബ്രഹ്മത്തിൽ സച്ചിദാനന്ദത്തിൽ കല്പിതമായിരിക്കുന്നു, അതുപോലെ സർവജ്ഞത്വം സർവശക്തിത്വം സച്ചിദാനന്ദത്തിൽ എങ്ങനെയാണോ കല്പിതമായിരിക്കുന്നു, എല്ലാം കല്പിതമാണ്. അതിനെല്ലാം ആധാരമായിരിക്കുന്നത് സച്ചിദാനന്ദമാണ്, സത്യഞ്ചിത്വമാണ്. അപ്പൊ അതിന് ഈശ്വരനോട് ഒരു അപവാദത്തിൽ സ്ഥാനമില്ല, പക്ഷെ അധ്യാരോപത്തിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് അധ്യാരോപത്തിൽ ഈശ്വരനെ പറയുകയും അപവാദത്തിൽ ഈശ്വരനെ നിഷേധിക്കുകയും ചെയ്യുന്നത്. അവിടെയൊക്കെ വ്യത്യാസമില്ല. പിന്നെ എന്തിന് ഈ അധ്യാരോപം? സത്യം ചിത്തമായിരിക്കുന്നിടത്ത് എന്തിനു വേണ്ടിയിട്ടാണ് അധ്യാരോപം? അതിന് ശങ്കരാചാര്യർ പറയുന്നത് ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. ബ്രഹ്മദർശനത്തിന് വേണ്ടിയിട്ട് ഈ കൽപ്പനകളൊക്കെ ഇവിടെ നടക്കുന്നത്. ഗുരുവിനും അതേ അഭിപ്രായം തന്നെയാണ്. ബ്രഹ്മദർശനം അറിവ്, അറിവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതെവിടെ പറയുന്നത്? ആത്മോദേശത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധർമ്മത്തലായി വിഭൂതിയായി താനെ മറിയും. അവസ്ഥയിലേറി മാറി ഒട്ടം തിരിയും അലാത സമം തിരിഞ്ഞിടുന്നു. അറിവ് നിജസ്ഥിതി എങ്ങറിഞ്ഞില്ല, അറിവ് തന്റെ വാസ്തവസ്ഥിതി പരമാർത്ഥം എന്തെന്നറിയുന്നതിന് വേണ്ടി ധനമുതലായ വിഭൂതിയായി താനേ മാറി. സ്വയം തന്നെ അങ്ങനെ മാറിയിരിക്കുകയാണ്. അത് തന്നെയാണ് ശങ്കരാചാര്യം പറയുന്നത്. ആ മാറ്റം ഒരു കല്പനയാണെന്ന് പറയും, ഇവിടെ അത് തന്നെ പറയും. അധ്യാരോപത്തിൽ അത് കല്പനയെന്ന് പറയുന്നു, അവിടെ കല്പന എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല, മാറിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ മാറ്റം ഒരു കല്പനയാണെന്ന് പറയും. ഇപ്പൊ രണ്ടുപേരും അവിടെ യോജിക്കുന്നുണ്ട്. ഈ കല്പനയൊക്കെ നടത്തിയത് നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ്, നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കല്പന. രണ്ടുപേരും അംഗീകരിക്കും. പിന്നെ അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് അറിയുന്നത്. ഇങ്ങനെ അറിവ് നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ധരമുതലായ വിഭൂതിയായും താനേ മാറി മറിഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ അറിയും, ഇതെങ്ങനെ ഈ പ്രപഞ്ചത്തിലൂടെ എങ്ങനെ അറിയും? അത് പറഞ്ഞ ശരിയാണ്. അധ്യാരോപ അവവാദം എന്ന് പറയുന്ന ഇത് എന്ന് പറയുന്ന എന്താണ്, അറിവാണ്. പക്ഷെ നേരിട്ട് അങ്ങോട്ട് കിടക്കാൻ ഒക്കത്തില്ല, മനസ്സിലായോ? നേരിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല. കാരണം ഈ അധ്യാരോപ അവവാദത്തിലൂടെ ഗുരുവും സമ്മതിക്കുന്ന കാര്യമാണ്. അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്താണോ കുറച്ച് പാകത പറഞ്ഞു. എങ്ങനെ? ഗുരുവും പറയുന്നുണ്ട് നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാവദ്യ സദ്വിദ്വാൻ അത്ര സമാധി ഷഡ്കലസിതസ്യാത്മുക്തികാമോ ഭൂയി എന്ന് പറയുമ്പോൾ എന്താണോ, ഒരുപാട് ക്വാളിഫിക്കേഷനൊക്കെ വേണം, സ്ത്രീയൊക്കെ വേണം. എന്നാലും പിന്നെ ഈ പറയുന്ന ഈ ഇതിലൊക്കെ എത്താൻ പറ്റും എന്ന് ഗുരുവും പറയും. ആ ക്വാളിഫിക്കേഷൻ എത്തുന്നത് വരെ മനുഷ്യൻ ജീവിക്കുന്നതും ഈ ക്വാളിഫിക്കേഷന് വേണ്ടി തന്നെയാണ്. പത്താം ക്ലാസ് വരെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്ലസ് ടു പോകുന്ന എന്തിനാ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഗ്രി വരെ എത്തണം. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പത്താം ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും എന്താണ്, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നുള്ള അല്ലെങ്കിൽ എല്ലാം പ്രയോജനമുള്ളതാണ്. കാരണം അതൊരു അടിസ്ഥാനമാണ്. അവിടെ നിന്ന് മേലോട്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ തിരിയും. തിരിയാന്ന് വെച്ചു കഴിഞ്ഞാൽ പല വിഷയങ്ങളും പഠിക്കും, പല സയൻസ് പഠിക്കും, കണക്ക് പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, കൊമേഴ്സ് പഠിക്കും, ഹിസ്റ്ററി പഠിക്കും, ലാംഗ്വേജ് പഠിക്കും. ഇതെല്ലാം പഠിക്കുന്നതിനോട് അടിസ്ഥാനം കിട്ടത്തക്ക രീതിയിലാണ് പത്താം ക്ലാസ് വരെയുള്ള പഠിത്തം വെച്ചിരിക്കുന്നത്. അപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരാള് പഠിക്കുന്നത് കെമിസ്ട്രി ആണെങ്കിൽ അവിടെ പത്താം ക്ലാസ് വരെ പഠിച്ച ഹിസ്റ്ററിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, ഉണ്ടാവില്ല. പക്ഷെ അവിടെ പത്താം ക്ലാസ് വരെ പഠിച്ച കെമിസ്ട്രി അത്യാവശ്യമാണ്. പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാൾ ഹിസ്റ്ററിയാണ് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ ഇവിടുത്തെ കെമിസ്ട്രി ആവശ്യമുണ്ട്. അപ്പൊ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ പഠനവും മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അയാള് ലോട്ടറി കച്ചവടത്തിന് പോയിട്ട് പറയുന്നു, ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് ഒരു ഉപയോഗം വന്നില്ലല്ലോ, ഞാൻ എന്താണ് കാൽക്കുലസ് പഠിച്ചു, ട്രിഗണോമെട്രി പഠിച്ചു, ആൾജിബ്ര പഠിച്ചു, ജിയോമെട്രി പഠിച്ചു, ഇതുകൊണ്ട് എനിക്ക് എന്താ ഉപയോഗം എന്ന് ചോദിക്കുന്ന അർത്ഥമല്ല. എന്തുകൊണ്ട്? ലോട്ടറി കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല അതുവരെയുള്ള പഠനം, അത് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ്. വിദ്യാഭ്യാസം അങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണം ഇമാര് ചെയ്തിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ അത് മുഴുവൻ നമുക്ക് ഉപയോഗമുള്ളതാണ്. നമ്മള് മുമ്പോട്ട് ചെല്ലുമ്പോ ഏതും തിരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അടിസ്ഥാന യോഗ്യതയാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്. അതൊന്നും നമുക്ക് വേസ്റ്റാകുന്നതല്ല. ചിലർക്ക് ചിലത് ആവശ്യം വരുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെയും എന്താണ്, അടിസ്ഥാന യോഗ്യത വേണം. അടിസ്ഥാന യോഗ്യത വന്നിട്ടാണ് പിന്നെ എന്ത് അധ്യാരോപോ പോകാതെ. ഈ അടിസ്ഥാന യോഗ്യതയുടെ കാര്യത്തിലാണ് ശങ്കരാചാര്യരും ഗുരുവും തമ്മില് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാന്നുള്ളതുമാണ്. എന്നാലും അത് രണ്ടും രണ്ടായിട്ട് കാണേണ്ടതുണ്ട്. രണ്ടും ഒന്നാവുന്നത് രണ്ടും രണ്ടാവുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശങ്കരാചാര്യർ എന്താ പറഞ്ഞത്, ഈ അടിസ്ഥാന യോഗ്യതകളൊക്കെ സമ്പാദിക്കുന്നതിന് നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ച് അടിസ്ഥാന യോഗ്യത സമ്പാദിച്ചിട്ടാണ് പിന്നെ +2 എന്താണ്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ +2 ഇവിടെ പ്രീ ഡിഗ്രി +2 ഡിഗ്രി പിന്നെ മേലോട്ടേതാണ്. അടിസ്ഥാന യോഗ്യതയ്ക്ക് ശങ്കരാചാര്യർ വാശി പിടിക്കുന്നത് എന്താണ്, നിങ്ങൾക്കിപ്പോ +2 അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, SSLC കൂടിയേ തീരും, അല്ലെങ്കിൽ +2 അഡ്മിഷൻ കിട്ടില്ല. ശങ്കരാചാര്യർ പറയുന്നത് മേലോട്ട് പോയി പറയുന്ന ഈ അധ്യാരോപവാദമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള യോഗ്യത വേണമെങ്കിൽ, ഗുരു പറഞ്ഞ യോഗ്യത ഉണ്ടല്ലോ, നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദം ആബുദ്ധ്യ സദ്വിദ്ധ അത്ര സമാധി ഷട്കലസിത മുക്തികാമോ. ഇത്രയാണ് യോഗ്യത. ഈ യോഗ്യത നേടണമെങ്കിൽ ശങ്കരാചാര്യർ പറയുന്നത് വർണ്ണ ആശ്രമ വ്യവസ്ഥക്കനുസരിച്ച് ജീവിക്കണം. കർശനമായാലും ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. മനസിലായോ? എന്ന് വെച്ചാൽ SSLC ഫുൾ A+ കിട്ടിയാലേ എന്തിന്റെ അഡ്മിഷൻ കിട്ടുമോ, സയൻസ് ഗ്രൂപ്പിൽ പറഞ്ഞു. അതിലാണ് ശങ്കരാചാര്യൻ പറയുന്നത് എന്താണ്, വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, പിന്നെ മേളിലോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ബ്രാഹ്മണനായി തന്നെ ഇരിക്കണം. എന്നാലേ ഉപരിപഠനം പറ്റും. ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ താഴോട്ട് വരുന്നവർക്കൊന്നും ഉപരിപഠനം ഇല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അങ്ങനെയല്ല. 10-ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം പഠിക്കാമെങ്കിൽ ഏതിനാണോ തിരിഞ്ഞു പഠിക്കും. അത് അവിടെ എന്താണ് തീരുമാനിക്കുന്നത്, അവന്റെ കഴിവ് യോഗ്യത ഇതൊക്കെയാണ്. മറ്റിടത്ത് അങ്ങനെയല്ല പറയുന്നത്. അവിടെ എന്താണ് മേളിലോട്ട് പോകണമെങ്കിൽ എന്ത് വേണം, നിത്യാനിത്യ ആ യോഗ്യതയിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം, അവന് ജാതി, ബ്രാഹ്മണ ജാതിയായാലേ മേളിലോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടത് ജാതിയായ പോലെ അത് കർശനമായി ശങ്കരാചാര്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ജാതി വ്യവസ്ഥ അനുസരിക്കുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ആത്യന്തികമായി ഈ വൈദികമായ ജ്ഞാനത്തിലൂടെയുള്ള മോക്ഷം കിട്ടത്തുള്ളൂ. എന്നൂടെ പറയുന്നു മോക്ഷം എന്നാ പറയുന്നു, വൈദിക ജ്ഞാനത്തിലൂടെ മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം, അവന് ബ്രാഹ്മണ ജാതിയിൽ തന്നെ അവൻ ജനിച്ചിരിക്കണം. അല്ലാതെ ഇങ്ങനെ ശിവരി ബ്രഹ്മവിദ്യാലയത്തിൽ ഒന്ന് കുറെ വേദാന്തമൊക്കെ കേട്ടിട്ട് ഞാനും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാലും കാര്യം നടക്കില്ല. മനസ്സിലായോ? ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഞാനും ബ്രാഹ്മണനാണെന്നും പറഞ്ഞ കാര്യം നടക്കില്ല. അപ്പനും അമ്മയും ആരായിരിക്കണം, ബ്രാഹ്മണനായിരിക്കും. ഇതാണ് അടിസ്ഥാന യോഗ്യത. അപ്പോ ഗുരു പറയുന്ന എന്താണ് അടിസ്ഥാന യോഗ്യത എന്തായിരിക്കണം എന്നാ പറഞ്ഞത്, അപ്പനും അമ്മയും മനുഷ്യനായിരിക്കണം ആദ്യം. അപ്പനും മനുഷ്യയും അപ്പനും അമ്മയും മനുഷ്യനായിരിക്കണം. വലിയ വ്യത്യാസമില്ലേ? ഗുരു പറയുന്ന അപ്പനും അമ്മയും ആരായിരുന്നാ മതി, മനുഷ്യനായിരുന്നു. ശങ്കരായ പറയുന്നത് എന്താണ്? അപ്പനും അമ്മയും ബ്രാഹ്മണ ജാതി പഠനം. ഗുരു പറയുന്നത് അങ്ങനെ ഒരു ജാതി ഇല്ലല്ലോ. ജാതി എന്ന് പറയുന്നത് ഒരു ജാതിയുള്ള ഏതാണ്? മനുഷ്യ ജാതി. അപ്പോ മനുഷ്യ ജാതി പിറന്ന അവന് പിന്നീട് അവൻ എന്ത് ചെയ്യാൻ? പഠിക്കാം, ഫുൾ എ പ്ലസ് വാങ്ങിക്കാം, മേലോട്ട് പോവാം. എന്റെ യോഗ്യത എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. അതിൽ ഗുരു ഒരു വിട്ടുവീഴ്ച ഒരിടത്തും ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ രണ്ടും ഒരുപാട് വ്യത്യാസമില്ലേ? ആ യോഗ്യതയുടെ കാര്യം വരുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ എന്താണ്, അന്നത്തെ ഒരു കാലഘട്ടം, 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ് അന്ന് മനുഷ്യ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നത്. പൊതുവെ മനുഷ്യർ ചിന്തിച്ചിരുന്ന എങ്ങനെ? പൊതുവെ അങ്ങനെയൊക്കെ ആയിരിക്കണം, ബ്രാഹ്മണ ജാതി ആയിരിക്കണം, അത് ശ്രേഷ്ഠമാണ്. ഇന്ന് അത് വിശ്വസിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് വലിയ കഷ്ടം. ഇന്നും എന്താണോ, അങ്ങനെ ഒരു ജാതിയുണ്ട്, അവർക്കെന്തോ പ്രത്യേക കഴിവുകളുണ്ട്, ബുദ്ധി കൂടുതലാണ്, മനസ്സിലായോ? സാധാരണമായി കറുത്ത തൊലി ഒക്കെ ഉള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലൊരു വിചാരം ഉണ്ടെന്നാണ്, നല്ല വെളുത്ത തൊലിയുള്ളവർക്ക് വലിയ ബുദ്ധിയും കഴിവും ഒക്കെ കൂടുതലാണ്. പൊതുവെ അങ്ങനൊരു ധാരണമുണ്ട്. അബദ്ധമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും ശാസ്ത്രീയമായ അതിന് തെളിവൊന്നുമില്ല. ആർക്കെങ്കിലും പ്രത്യേക ബുദ്ധിക്കോ കഴിവിനോ ഉള്ള ജീനുകൾ ഉണ്ടെന്നുള്ളതൊന്നും ഇതുവരെ ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. പിന്നെ എന്താണ്, ബ്രാഹ്മണരുടെ ഇടയിൽ വിദ്യാഭ്യാസം കൂടുതലുള്ള ആൾക്കാരുണ്ട്, അധികാരം കൂടുതലുള്ള ആൾക്കാരുണ്ട്, ഉയർന്ന പൊസിഷനിലുള്ള ആൾക്കാർ കൂടുതലുണ്ട്. അതെന്തുകൊണ്ട്? അവസരം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അവസര സമത്വം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ അവസരം കിട്ടിയവർക്ക് കൂടുതൽ പഠിക്കാനും ഉയർന്ന സ്ഥാനങ്ങളിലെത്താനും പറ്റി. അവര് അവസരം കിട്ടിയവര് സ്വയം അവസരങ്ങൾ ഉപയോഗിച്ച് വളർന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവര് വളരാതിരിക്കാൻ വേണ്ടി അവരുടെ അവസരങ്ങളെ തടഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു? വിദ്യാഭ്യാസം, അതിലൂടെയുള്ള യോഗ്യതകൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ നേടാൻ കഴിയാതെ പോയി. അല്ലാതെ അടിസ്ഥാനപരമായ യോഗ്യതയുടെ കുറവുണ്ടല്ല. ഏത് കഴിവും വികസിപ്പിക്കുന്നതിനൊക്കെ ഒരാൾ പാട്ട് പാടാനുള്ള കഴിവുണ്ട്. കുട്ടിക്കാലം മുതലയാൾ ആ പാട്ട് പാടി പാടി പാടി പാടി അതിനെ വികസിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല പാട്ടുകാരനാവും യേശുദാസനെ പോലെ. എന്തുകൊണ്ട്? യേശുദാസക്ക് ഈ പ്രായത്തിലും പാട്ടൊന്നും പ്രാക്ടീസ് ചെയ്യും. ആശയം ഒരാൾ പാടാനുള്ള കഴിവുണ്ട്, അയാൾക്ക് പാട്ട് പഠിക്കാൻ അവസരം കിട്ടിയില്ല, അതിനെ പോഷിപ്പിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാളുടെ ആ കഴിവ് വികസിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു പോയതാണ്. അല്ലാതെ ആർക്കും അടിസ്ഥാനപരമായി വെളുത്ത തുരിയുള്ളവർക്കോ ഏതെങ്കിലും ഒരു ജാതിക്കാർക്കോ പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു കഴിവും ഇല്ല. അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും കുട്ടിക്കാലത്തെ അതിനുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുവരും? എല്ലാവരുടെയും കഴിവ്, എല്ലാവർക്കും അത് അടിസ്ഥാനപരമായി ഇതൊക്കെ ഒന്നേന്ന്, മനുഷ്യർക്കെല്ലാവർക്കും. പിന്നെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഉണ്ട് വ്യത്യാസം. ജാതി വെച്ചിട്ടല്ല, മനുഷ്യന് അവന്റെ കഴിവുകൾക്കും അവന്റെ ജീനുകൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. അതെല്ലാവരുടെ ഒരുപോലെ തന്നെ വരുന്നതാണ്. ചിലർക്ക് പാടാനുള്ള കഴിവുണ്ട്, ചിലർക്ക് പാടാൻ കഴിവില്ല. അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യൻ എന്നുള്ള ഒരു യോഗ്യതയാണ് പ്രാഥമികമായി വേണ്ടത്. അല്ലാതെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ മേൽജാതിയെന്നോ അങ്ങനെയെന്നുള്ള യോഗ്യത അല്ല ഗുരു പറയുന്നതാണ് വലിയ കാര്യമായി വരുന്ന വ്യത്യാസം. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. അന്ന് ആ കാലഘട്ടത്തില് ശങ്കരാചാര്യരൊക്കെ അങ്ങനെ ചിന്തിച്ചു. പ്രാകൃത കാലമല്ലേ, 1000 വർഷം മുമ്പെന്ന് വെച്ചാൽ അന്നത്തെ മനുഷ്യന് സാമൂഹ്യ ബോധം കുറവാണ്, ശാസ്ത്രീയ ബോധം അതിനും കുറവാണ്. രണ്ടും കുറവാണ്. അതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചിന്തിച്ച് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കുന്ന അർത്ഥം ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അവരെ പലരുടെയും മനസ്സിലുണ്ട്. ഞാൻ പല ആശ്രമങ്ങളിലും പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ആശ്രമങ്ങളിലൊക്കെ പിന്നെ ഈ പറയുന്ന ബ്രാഹ്മണ ജാതി, ശരിക്കും ബ്രാഹ്മണ ജാതി തന്നെ, ജാതിയൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെയുള്ള ജാതികളുടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യും, ആശ്രമത്തിന് വലിയ ഉയർന്ന സ്ഥാനങ്ങൾ കൊടുക്കും. മറ്റുള്ളവർ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും ശരി, ആര് ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും ശരി, അവർക്ക് അങ്ങനെയുള്ള സ്ഥാനങ്ങൾ കൊടുക്കത്തില്ല, ഉയരുന്ന സ്ഥാനങ്ങൾ കൊടുക്കത്തില്ല. കാരണം അവരുടെ മനസ്സിലിരിക്കുന്ന വിചാരം എന്താണ്, ഇവർ കഴിവില്ലാത്തവരും മറ്റവർ ഒരാളാണെങ്കിലും കഴിവുള്ളവരും എന്നുള്ളതാണ്. മറ്റുള്ളവരിലും അതുപോലെ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അതിലും വിദ്യാഭ്യാസമുള്ളവരുണ്ട്, കഴിവുള്ളവരും ഉണ്ട്, പക്ഷെ ആ കഴിവിന് അംഗീകരിക്കില്ല. ഒരുപാട് ആശ്രമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഉയർന്ന ജാതിയുടെ കഴിവിനെ അംഗീകരിക്കത്തുള്ളൂ, താഴ്ന്ന ജാതിയിലുള്ളവരുടെ കഴിവിനെ ഇന്നും ആശ്രമങ്ങളുടെ പൊതുവെ ഇന്ത്യയിൽ ആ കഴിവിനെ അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം, അത് ആണ് ഈ തങ്ങളുടെ അടിസ്ഥാനപരമായിരുന്ന വ്യത്യാസം. അതുകൊണ്ട് എന്താണ്, പക്ഷെ ഇത് രണ്ടുപേരും യോജിക്കുന്നുണ്ട്. എന്താണോ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അധ്യാരോപവാദം, അധ്യാരോപവാദത്തിന് വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി കൽപ്പന എന്നുള്ളത് രണ്ടുപേരും സമ്മതിക്കുന്നത്. ഗുരു പറഞ്ഞു, നിജസ്ഥിതിഞ്ഞറിഞ്ഞിടാനായി ധരമുതാതായി വിഭൂതിയായി താനേയും അറിയും എന്ന് പറഞ്ഞു. അത് തന്നെ ശങ്കരാചാര്യം പറയും. എന്തുകൊണ്ട് ആ അദ്വൈതം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് രണ്ടുപേരും യോജിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ സംബന്ധിച്ച് വരുന്ന ഒരു ഇത് എന്താണോ, സ്ത്രീകൾക്ക് ആ സ്ത്രീക്ക് പഴയ നിയമങ്ങളനുസരിച്ച് സ്ത്രീ എന്ന് പറയുന്നത് ശങ്കരാചാര്യർ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള എന്താണോ, ഭോഗ ഉപകരണമാണ്. പുരുഷന് സുഖം അനുഭവിക്കാനുള്ള ഒരു ഉപകരണമാണ് സ്ത്രീ എന്നാണ്, അത്രയേ സ്ത്രീക്ക് സ്ഥാനമാണ്. പുരുഷാർത്ഥം എല്ലാ കാര്യങ്ങളും ഒരുപാടുണ്ട്. എല്ലായിടത്തും എന്താണോ മേൽ ശോവനിസം എന്ന് പറയും, പുരുഷാധിപത്യം. അതാണ് നമ്മുടെ മുഴുവൻ ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഈ പറയുന്ന എല്ലാ പഴഞ്ചൻ ശാസ്ത്രങ്ങളിലും. കാരണം അത് പ്രാകൃത സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരം വളരെ കേമമായ സംസ്കാരം എന്നൊക്കെ പറയുന്നതിന്റെ പ്രാകൃത വശമാണ് സ്ത്രീ പുരുഷ തുല്യത ഇല്ലാതിരിക്കുക, സ്ത്രീ പുരുഷന്മാർക്ക് തുല്യ അവസരമില്ലാതിരിക്കുക, സ്ത്രീ പുരുഷന്മാർക്ക് തുല്യമായ അവകാശമില്ലാതിരിക്കുക. ഇപ്പൊ തന്നെ ഇവിടെ കേരളത്തിൽ വലിയ വിവാഹം നടക്കുകയല്ലേ, മുസ്ലിം ലീഗിന്റെ പല നേതാക്കാരും പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് സ്ത്രീയും പുരുഷനെയും തുല്യമായി സ്വീകരിക്കാൻ പറ്റില്ല. അത് പരസ്യമായി പറഞ്ഞു, പ്രാകൃത ചിന്തയാണ്. 1500 വർഷം മുമ്പുള്ള ഒരു ചിന്ത, ഇന്നും അവരത് കൊണ്ടു നടക്കുന്നു. ആ മതചിന്ത അത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ എന്താണോ ഇന്നത്തെ ആധുനിക ഗുരുക്കന്മാരും പറയുന്നു, ഒരു വിവരദോഷിയുണ്ടല്ലോ, എന്താ അയാളുടെ പേര്, സദ്ഗുരു. അയാള് പറയുന്നു എന്താണോ, സ്ത്രീയും പുരുഷനും എങ്ങനെ തുല്യമാവും, കാരണം സ്ത്രീ പുരുഷന്റെ കക്കൂസിൽ സ്ത്രീക്ക് കയറാൻ പറ്റും, സ്ത്രീയുടെ കക്കൂസിൽ പുരുഷന് കയറാൻ പറ്റൂ. ഇയാള് പറയുന്നത് ഞാൻ കേട്ടതാണ്. അയാൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്നുണ്ട്, അവർ കേട്ടു കഴിഞ്ഞാൽ എന്നെ തല്ലും അതെനിക്കറിയാം അറിഞ്ഞുകൊണ്ട് പറയാണ്. പക്ഷെ ഈ വിഡ്ഢിയാൻ ആലോചിക്കുന്നില്ല, ഫ്ലൈറ്റിൽ സ്ത്രീക്കും പുരുഷനും പ്രത്യേകിച്ച് കക്കൂസ് ഇല്ലുണ്ടാ, ട്രെയിനിലുണ്ടാ. അപ്പൊ ഇയാളെ വിഡ്ഢിയെന്നല്ല എന്താ വിളിക്കേണ്ടത്? പരസ്യമായി പറയാണ്, ശബരിമല പ്രശ്നം വന്നു. അപ്പൊ വിഡ്ഢിത്തം പറഞ്ഞാൽ നമ്മള് വിഡ്ഢിയെന്ന് തന്നെ പറയണം. മുസ്ലിം ജൈവികമായ വ്യത്യാസം അതുണ്ടല്ലോ. അതിനെന്താ? സ്ത്രീയുടെ അവയവങ്ങൾ പുരുഷനില്ല, പുരുഷന്റെ അവയവങ്ങൾ സ്ത്രീക്കില്ല, അല്ലേ? അതിനെന്താ? ശരീരശാസ്ത്രം കൊണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് പുരുഷനും പുരുഷനും തമ്മിലുണ്ട്, പുരുഷനും സ്ത്രീയും തമ്മിലുണ്ട്, സ്ത്രീയും സ്ത്രീയും തമ്മിലുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ സമത്വം എന്ന് പറയുന്നത് എന്താണോ, കുന്ന് കുഴിയാകുക, കുഴി കുന്നാകുക എന്നുള്ളതല്ല സമത്വം എന്ന് പറയുന്നത്. സമത്വം എന്ന് പറഞ്ഞാൽ അവസര സമത്വം, അവകാശത്തിലുള്ള സമത്വം. ഏറ്റവും പ്രധാനമായി വരുന്ന അവകാശം, പൗരാവകാശം, അതിനുള്ള സമത്വമാണ്. ആ അവകാശ സമത്വം എന്ന് പറയുന്നത് സമത്വം മാത്രമല്ല, നമ്മുടെ ഭരണഘടന അനുസരിച്ച് എന്താണ്, ഇങ്ങനെ ഒരു പഴയ കാലം മുതല് ഈ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തിയതുകൊണ്ട് സ്ത്രീക്ക് പ്രത്യേക പരിരക്ഷയോടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സമത്വത്തിനുപരിയായി പരിരക്ഷയോടെ സ്ത്രീകൾക്കുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അതാണ് റിസർവേഷനൊക്കെ വരുന്നത്. 30% റിസർവേഷൻ വരാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു 4-5 വർഷം കഴിയുമ്പോൾ അത് നടപ്പിലാവും. എന്തുകൊണ്ട്? സ്ത്രീകൾ ഒരുപാട് പിന്നോക്കം പോയതുകൊണ്ടാണ്. അപ്പൊ അവിടെയൊക്കെയാണ് തുല്യത പറയേണ്ടത്. ആ തുല്യതയാണ് പറയുന്നത്, അവകാശങ്ങൾ സമത്വം വരണം, അവസരങ്ങളിൽ സമത്വം വരണം, പിന്നെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിൽ പുരുഷന്റെ അതേ സ്വാതന്ത്ര്യം തന്നെ എന്ത് വേണം? സ്ത്രീക്കും വരണം. അത്തരം എല്ലാ തരത്തിലും എന്താണോ സമത്വം വരണം. പിന്നെ ഇത് ദോഷങ്ങൾ വരുന്ന എന്താണോ പറയുന്നത്, ക്രിമിനൽ ആക്ടിവിറ്റി, അത് പുരുഷനും ചെയ്യും സ്ത്രീയും ചെയ്യും, അതൊക്കെ സംഭവിക്കും. ക്രിമിനൽ പ്രവൃത്തികൾ, ഒരു പെണ്ണൊക്കെ ഒരുത്തിന് വിഷം കൊടുത്തു വന്നില്ലേ, അപ്പൊ ക്രിമിനൽ പ്രവൃത്തിയാണ്, അത് പുരുഷനും സ്ത്രീയും ചെയ്യും. അതും ഈ സമത്വമായിട്ട് ബന്ധമൊന്നുമില്ല. നിയമലംഘനം പുരുഷനും ചെയ്യും സ്ത്രീയും ചെയ്യും, അവിടെയൊന്നും എന്താണ് സ്ത്രീക്ക് പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല, അത് പുരുഷൻ ചെയ്യുന്നത് പോലെ സ്ത്രീയും ചെയ്യും, നിയമലംഘനങ്ങളെല്ലാം ചെയ്യും. പിന്നെ എന്തെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് പുരുഷൻ ചെയ്യും അതൊക്കെ സ്ത്രീയും ചെയ്യും. അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സമത്വം എന്ന് പറയാം. സ്ത്രീകൾ അക്കാര്യത്തിൽ ഒട്ടും ഡോൺ, സ്ത്രീകളും ഉണ്ട്, അധോലോക നായികമാരുണ്ട്, നായകന്മാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് മറ്റൊരു വശമാണ്, അതിന്റെ ദൂഷ്യവശമാണ്. സ്ത്രീക്കും പുരുഷനും സമത്വം എന്ന് പറയുന്നത് പ്രധാനമായും വരുന്നത് എന്താണ്, അവസര സമത്വം. അപ്പൊ തൊഴിലിൽ സമത്വം വരിക, എല്ലാ രംഗങ്ങളിലും അത് ആ കായികമായി ശാരീരികമായി വരുന്ന അസമത്വത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ, അതിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ രംഗത്തും എന്താണ്, തുല്യത വരിക എന്നുള്ളതാണ്. അപ്പോ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അതിനൊരു പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ ഈ ശാരീരികമായ പ്രത്യേകത തന്നെ പുരുഷന് കായിക ശേഷി കൂടുതലാണ്, അതിന് സംശയമില്ലാത്ത കാര്യം. അപ്പൊ പുരുഷനെ എളുപ്പം സ്ത്രീയെ കീഴ്പ്പെടുത്താൻ പറ്റും, അപ്പൊ സ്ത്രീകൾ കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമാവും, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാലും പുരുഷന്റെ കായിക ശേഷിക്ക് തുല്യമായി സ്ത്രീക്ക് കായിക ശേഷി ഇന്നിപ്പോ ഇല്ല, ഭാവിയിലുണ്ടായാലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒളിമ്പിക്സ് ഒക്കെ വരുമ്പോ എന്താണ്, എല്ലാ ഇവന്റുകളും പുരുഷന് വേറെ സ്ത്രീക്ക് വേറെ, രണ്ടുപേരും ഇവിടെ മിക്സഡ് ആയിട്ട് മത്സരിപ്പിക്കാത്ത എന്തുകൊണ്ടാണ്, ട്രെയിനിങ്ങിന്റെ കുഴപ്പം കൊണ്ടല്ല. സ്ത്രീക്കും ട്രെയിനിങ് ഉണ്ട്, പുരുഷനും ട്രെയിനിങ് ഉണ്ട്. എത്ര ട്രെയിനിങ് കൊടുത്താലും പുരുഷന്റെ കൂടെ ഓടിക്കഴിഞ്ഞാൽ സ്ത്രീ പിറകിലായി. ട്രെയിനിങ് കൊണ്ട് അതൊന്നും പറ്റില്ല. പിന്നെ ട്രെയിനിങ് കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആ ബൗദ്ധികമായി ബുദ്ധിപരമായ കഴിവുകള്, പല കഴിവുകളും, വിദ്യാഭ്യാസപരമായി പഠനത്തിലൊക്കെ റാങ്ക് വാങ്ങിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. കായികമായാണ് ഈ വ്യത്യാസം വരുന്നത്. ബൗദ്ധികമായി സ്ത്രീകൾക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് ഈ ജാതിയുടെ കാര്യം പറഞ്ഞവരാണ് സ്ത്രീകൾ പിന്നോക്കം പോയതാണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പമോ മുമ്പിലോ പോകും. അതാണ് കേരളത്തിൽ റാങ്കുകളെല്ലാം പെൺകുട്ടികൾ മുമ്പിൽ വരുന്നത്, ഫസ്റ്റൊക്കെ വരുന്നത് പെൺകുട്ടികൾ. അതുകൊണ്ടാണ് പുരുഷനെക്കാളും സ്ത്രീ മുമ്പോട്ട് പോകാൻ പറ്റും ബൗദ്ധിക ശേഷി. അപ്പോ അതുകൊണ്ടാണ് ലോകത്ത് ഒരുപാട് ബിസിനസ്സുകാരും, ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും, ഒരുപാട് സാഹിത്യകാരന്മാരും എല്ലാ സ്ത്രീകളിലുള്ള. അതുകൊണ്ടാണ് കായികമായി സ്ത്രീക്ക് പുരുഷനപേക്ഷിച്ച് ശേഷി കുറവാണ്. അതൊന്നും കൊണ്ട് അതൊന്നും അല്ല സമത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ആൾക്കാർ വലിയ വിവരമുണ്ടെന്ന് പറയാൻ ധരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുമ്പോ ജനം അതൊക്കെ അങ്ങ് വിശ്വസിച്ചു പോവാം. അപ്പൊ സ്ത്രീ പറയാണ് ഇത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ എന്ന് പറയാണ്. കാരണം എന്തുകൊണ്ട്? അവരുടെ ആ പുസ്തകത്തിൽ കിതാബ് എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് മേളയും ഇങ്ങോട്ട് ഇറക്കി കൊടുത്തതാണ്. അവരെഴുതി വെച്ചിരിക്കുന്ന അസംബന്ധമാണ് സ്ത്രീ വേറെ പുരുഷൻ വേറെ, സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അസംബന്ധങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സ്ത്രീയെ ചാക്കിന്റെ അകത്ത് കയറ്റിക്കൊണ്ട് കിടക്കുന്നു, പുരുഷന് വികാരം വരുമെന്നും പറഞ്ഞു സ്ത്രീയെ പൊതിഞ്ഞുകൊണ്ട് കിടക്കുന്നു. പ്രാകൃതമായ ഇതണ്ടേ അത് പലമത സാരവും ഏകമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ അസംബന്ധമാണ്. സ്ത്രീ പൊതുരംഗത്ത് വരാൻ പാടില്ലെന്നില്ല. ഒരു പെൺകുട്ടി സ്റ്റേജിൽ ഒന്ന് ഇറക്കി വിട്ടില്ലേ, സ്റ്റേജിൽ പെൺകുട്ടികൾ കയറാൻ പാടില്ല. പക്ഷെ അത് മാറി വരും. അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഈ മതങ്ങള് കൾച്ചർ എന്നൊക്കെ പറയുന്ന പഴയത് എല്ലാം മാറി വരേണ്ടതാണ്. എല്ലായിടത്തും മാറി വരുന്നുണ്ട്. അത് ഇവിടെയുള്ളതായാലും ശരി, ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി മുസ്ലിം ഇതിലെല്ലാം മാറ്റം വരുന്നുണ്ട്. അതൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് വ്യത്യാസം വരുന്നത്. ബാക്കി ഇത് പിന്നെ മറ്റൊരു പ്രധാനമായ വ്യത്യാസം വരുന്നത് എന്താണ്? ഇപ്പോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാണ്, ഇവിടെ പറഞ്ഞതുപോലെ അസത്താണ്, നിഷേധിച്ചു കളയേണ്ടതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് തന്നെ ഒരു ബന്ധവും കാണുന്നില്ലല്ലോ. അപ്പോ അവിടെ ശങ്കരാചാര്യൻ ഗുരുവും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? അതൊക്കെ ഒരു പരമാർത്ഥ തത്വത്തെ കുറിച്ച് പറയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുമ്പം എന്താണോ ഇവിടുത്തെ ന്യായവും നീതിയും അനുസരിച്ച് കാര്യങ്ങൾ പോകണം. ഗുരു പറയുന്നു അത് തന്നെയാണ്, ശങ്കരാചാര്യ പറയുന്നു അത് തന്നെയാണ്. ശങ്കരാചാര്യ ന്യായവും നീതി എന്ന് പറയുന്നത് ചാതുർവർണ്ണയം എന്നുള്ള വ്യത്യാസമാണ്. എന്നുവെച്ചാൽ വ്യാവഹാരികമായ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കണം. ഇതാണ് ഗുരു ശങ്കരാചാര്യരും പറയുന്നത്. വ്യാവഹാരിക യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കണം, ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കണം. മറ്റേക്ക് ശരി തന്നെയാണ്. ഈ പറയുന്ന തത്വമൊക്കെ എന്തിനു കൊള്ളാം? ചിന്തിക്കാനും അറിയാനും കൊള്ളാം. അതിന് യാതൊരു തരത്തിലുള്ള പ്രായോഗികതയില്ല. മനസ്സിലായോ? ഈ അദ്വൈതം എന്ന് പറയുന്ന ഈ ആശയത്തിന് ഒരു തരത്തിലുള്ള പ്രായോഗികതയില്ല. അത് ചിന്തിച്ച് മനസ്സിലാക്കുക. പ്രായോഗികത എന്ന് പറയുന്നത് എന്താണോ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണമെന്നാണ് ഗുരു പറയുന്നത്. മറ്റൊരു തത്വം തന്നെയാണ്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്ത് അവനിൽ ആദ്യവുമായ ആത്മരുന്ന തത്വം. അത് ചിന്തിക്കാനും അറിയാനും കൊള്ളാം. പക്ഷെ വ്യവഹാരത്തിൽ വരുമ്പോ എന്ത് ചെയ്യണം? അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് ഉപാധി ചെയ്യുന്നത്, ഇതാണ് ഗുരു പറയുന്നത്. അപ്പോ അവിടെ അപരൻ ആരെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ജാതിയിലല്ല, അവരെല്ലാവരും മനുഷ്യൻ, താനും മനുഷ്യൻ. അപരൻ എന്ന് പറയുന്ന ആരും മനുഷ്യരും വേണമെങ്കിൽ പ്രാണികളെ എടുക്കണം. അപ്പൊ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് ഗുരു പറയുന്നത്. അപ്പൊ അത് വ്യവഹാര യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതം എന്ന് പറയുന്നത് കേവലം എന്താണോ, എന്താണോ ഒരാശയം, ഒരു സിദ്ധാന്തം, ഒരറിവ്, ഒരു ചിന്ത, അതേ ദൈനംദിന ജീവിതത്തിൽ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ആശയങ്ങളെ നമുക്കൊരിക്കലും മൂർത്തമാക്കാൻ പറ്റത്തില്ല. ആശയങ്ങൾ എപ്പോഴും ആശയമായിട്ടേ ഇരിക്കും. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? സമൂർത്തമാണ്. ഇത് രണ്ടുപേരും അംഗീകരിക്കുന്ന കാര്യമുണ്ട്. ശങ്കരാചാര്യരും പറയുന്നുണ്ട്. ശങ്കരാചാര്യർ പറയുന്ന ഉദാഹരണം തന്നെ ഗുരു പറയും. രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. ശങ്കരാചാര്യര് ബ്രഹ്മസൂത്രത്തിൽ ഭോക്താപത്തി അധികരണം. എന്താ അധികരണമാണ്? ഭോക്താപത്തി അധികരണം. അവിടെ ഒരു ഉദാഹരണം പറയും. എന്താണ്? സമുദ്രവും തരംഗങ്ങളും. സമുദ്രവും തിരകളും അതിന്റെ പതയും നുരയും ഇതെല്ലാം സമുദ്രത്തിലെ ഈ പതയും നുരയും ഇതൊക്കെ വെവ്വേറെയാണ്. അവിടെ അദ്വൈതമില്ല. എന്നാൽ ഇതെല്ലാം തന്നെ എന്താണ്? ജലത്തിനോട് അഭേദവുമാണ്. മനസ്സിലായോ? ഇതെല്ലാം, അതായത് ഭോക്താവും ഭോഗ്യവും എപ്പോഴും വേറെ തന്നെയാണ്. ഞാനും മൊബൈലും വേറെ തന്നെയാണ്. ഞാനും മേശയും വേറെ തന്നെയാണ്. ഇത് ഇവിടെ അദ്വൈതമല്ല, വ്യാവഹാരിക ഭേദം എന്ന് പറയും. ഇതിങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ഇതാണ് ഭോക്തൃഭോഗ്യ ഭേദം. അത് ഏതുപോലെയാണ്? ഒരു സമുദ്രത്തിലെ തിരകൾ ഭിന്നമായിരിക്കുന്ന പോലെയാണ് എന്നാണ്. എന്നാൽ ഈ തിരയും ഇതുമെല്ലാം എന്താണോ? ബ്രഹ്മത്തോട് ഏകമായിരിക്കുന്നു. ഇതേ ആശയം തന്നെ ഗുരുവും പറയുന്നുണ്ട്. എന്താണ് അതല്ല ആത്മോദേശ തുടക്കത്തിൽ അറിവും അറിഞ്ഞിടമർത്ഥവും പുമാന്തൻ അറിവും അതല്ല. അത് കഴിഞ്ഞ് കർണവും ഇന്ദ്രിയം കളയപരം തൊട്ടറിയും ഓർക്കില്ലെല്ലാം അതുമല്ല. ജലനിധി തന്നെ തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. ഇതാണോ തുടക്കം? എങ്ങനെ? അതല്ല, കർണവും ഇന്ദ്രിയവും ഓർക്കില്ലെല്ലാം ഞാൻ പറഞ്ഞു തുടക്കത്തില്. അതിന്റെ തുടക്കം വെളിയിലിരുന്ന് വിഭക്ത ഇങ്ങനെയാണ്. വെളി മുതലായ വിഭൂതി അഞ്ചും ഓർത്ത കറക്റ്റ്. ബാക്കി ജലനിധി തന്നെ ഉയർന്നിടുന്ന തരംഗാവലി ഉണ്ടോ? അവിടെ വിവർത്തം അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ മനസ്സിലായോ? അഞ്ച് വിഭൂതികളെ അംഗീകരിക്കുന്നുണ്ട്. അഞ്ചെണ്ണമുണ്ട്. ഏത്? ഈ പ്രപഞ്ചം അഞ്ചായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അതും അംഗീകരിക്കുന്നുണ്ട്. അത് എല്ലാം അവിടെ പറയുന്നുണ്ട് ഒറ്റ വരി. അത് വിവർത്തമാണ്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ്? സമുദ്രത്തിലെ തിരകൾ എങ്ങനെയാണോ സമുദ്രത്തോട് അഭിന്നമായിരിക്കുന്നത് ജലരൂപത്തിൽ, ഇതെല്ലാം അങ്ങോട്ട് അഭിന്നമായിരിക്കും. ഇത് തന്നെയാണ് ശങ്കരാചാര്യൻ പറയുന്നത്. ഇതാണ് വ്യാവഹാരികവും പാരമാർത്ഥികവും എന്ന് പറയുന്നത്. നമ്മുടെ ഈ വ്യവഹാരത്തിൽ എല്ലാം വേറെ വേറെയാണ്. പഞ്ചഭൂതങ്ങളും ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? ആ വിവർത്തം പോലെ എന്നല്ല പറഞ്ഞത്, വൃത്തം തന്നെയാണ്. പക്ഷെ അതെല്ലാം സമുദ്രത്തോട് എങ്ങനെയാണോ തിരകൾ അഭിന്നമായിരിക്കുന്നത് എന്ന് വെച്ചാൽ ജലത്തിനോട്, അതുപോലെ ഇത് ബ്രഹ്മത്തോടെല്ലാം അഭിന്നമായിരിക്കും. എന്താണ് വിഭൂതി അഞ്ചും എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വ്യവഹാരത്തെ അംഗീകരിക്കുകയാണ്. വ്യവഹാരത്തിൽ ഇതെല്ലാം പലതായിരിക്കും. എന്നാൽ ശബ്ദത്തോട് തിരകൾ അഭേദമായെന്ന് പറയുമ്പോൾ അവിടെ പരമാർത്ഥം അങ്ങനെയാണ്. അധ്യാരോപത്തിനാണെങ്കിൽ വർത്തമാനം. അപ്പൊ ഇവിടെയൊക്കെ യോജിക്കുന്നുണ്ട്, പക്ഷെ അവിടെ യോജിക്കുന്നിടത്തും രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യവഹാരത്തിൽ പരസ്പരം ഭേദമുണ്ട്, അതുകൊണ്ടാണല്ലോ അപരൻ വരുന്നത്. അപരന് വേണ്ടി അഹർ നിസംപ്രയം ഭേദമുള്ളതുകൊണ്ടല്ലേ അപരം വരുന്നത്. പക്ഷെ അപരന് വേണ്ടി അപരനെ എങ്ങനെ കാണണം, അപരന് വേണ്ടി എന്ത് ചെയ്യണം, അവിടെ ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെയാണ്, ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാട് വേറെയാണ്. ശങ്കരാചാര്യർക്ക് അവരൻ ആരാണ്? ബ്രാഹ്മണൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരും അപരരാണ്. മനസ്സിലായ ഗുരു അപരൻ എന്ന് പറയുമ്പോ ആരാണ്? എല്ലാ മനുഷ്യരും. ആരും ഞാൻ ചിന്തിക്കുമ്പോ ഞാനൊഴികെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഒരു വീട് എറുമ്പിനും എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, എറുമ്പും എല്ലാം അപരമാണ്. ജീവന്മാരെന്നുള്ളതിനൊക്കെ എല്ലാം അപരമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാനാ പറഞ്ഞത്. ശങ്കരാചാര്യർ എന്താ പറയുന്നത്? ആദ്യം ബ്രാഹ്മണന് വേണ്ടി പ്രവർത്തിക്കുക, പിന്നെ ക്ഷത്രിയന് വേണ്ടി, പിന്നെ സമയം കിട്ടിയ വൈശ്യന്. ശൂദ്രന് വേണ്ടി ഒന്നും ചെയ്യണ്ട, അവൻ തന്നെ ചെയ്തോ. ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ട്. ആ കാലത്തിന്റെ ഒരു ചിന്താഗതി. ഇന്നും അത് കൊണ്ടുനടക്കുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വ്യവഹാരം പാരമാർത്ഥികം എന്ന് പറയുന്ന ഈ വ്യത്യാസം ഗുരു അംഗീകരിക്കുന്നുണ്ട്, പലയിടത്തും അത് പറയുന്നുണ്ട്. അപ്പോ എന്താണ് കഷ്ടം ദീനം പിടിച്ചോ മധുര അത് പിടിച്ചോ ജനങ്ങളെന്നൊക്കെ പറയുന്നിടത്ത് ഇത് തന്നെ പറയുന്നത്. വ്യവഹാരത്തിൽ എന്താണ് ഈ പറയുന്ന പോലെ സച്ചിദാനന്ദം അല്ല ഉള്ളത്. വ്യവഹാരത്തിൽ എന്താണ് ഇവിടെ കഷ്ടപ്പെടുന്നവരെല്ലാം ഉണ്ട്. വ്യവഹാരത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഈ കഷ്ടപ്പാട് ഉള്ള മനുഷ്യരെ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക, അവർക്ക് എന്താണ് വേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ജാതിയും മതവും ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ മനുഷ്യരെല്ലാവരും നല്ലവരാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും മുസ്ലിം എന്ന് പറഞ്ഞാലും ഹിന്ദു എന്ന് പറഞ്ഞാലും മനുഷ്യരൊക്കെ നല്ലവർ തന്നെയാണ്. പക്ഷെ ഇവരെ ചീത്തയാകുന്ന എന്താണ്? ഇവരുടെ ഈ കിതാബുകളും ഗ്രന്ഥങ്ങളും അവരുടെ ഈ പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതാണ് മനുഷ്യനെ ചീത്തയാക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന മനുഷ്യരൊക്കെ എന്താവും? നല്ലവരാവും. മനസ്സിലായോ? ഈ ലോകത്തെന്നാണോ അമ്പലങ്ങള് പള്ളികള് ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ ഇല്ലാതാവുന്നത്, അന്നാണ് മനുഷ്യൻ എന്താവുന്നത്? നന്നാവുന്നു. അന്ന് മനുഷ്യരൊക്കെ നന്നാവും. ഇതിന്റെ പേരിൽ അടിക്കില്ല. പുതിയ എന്തെങ്കിലും പ്രശ്നം വന്നാലേ പുതിയ എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഉള്ളൂ. എന്താണ് ഇതിന്റെ പേരിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും, അവൻ മുസ്ലിമാണ്, ഏതോ ഹിന്ദുവാണ്, അവൻ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് എന്തായാലും അടിക്കത്തില്ല. ഈ കിതാബുകളും ഈ ഏർപ്പാടുകളും ഒക്കെ ഉള്ളിടത്തോളം കാരണം ഇവരെന്ത് ചെയ്യും? ഇത് വെച്ച് അടിച്ചോണ്ടേ. അപ്പൊ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഇനി ആലോചിക്കേണ്ടത്. പൊളിച്ചു കളഞ്ഞാൽ പോകത്തില്ല, മനുഷ്യന്റെ മനസ്സിലിരിക്കും. അപ്പൊ ആശയപരമായി ഇത് ആൾക്കാരെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന കാലത്ത് ഇതിനൊന്നും ആവശ്യമില്ല. വരും കാലങ്ങൾ മനുഷ്യന് ഇതൊന്നും ആവശ്യമില്ലാത്ത അത്ര ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ മനുഷ്യന്റെ മനസ്സിന് എന്ത് വേണം? സന്തോഷവും സമാധാനവും ബലമൊക്കെ ഉണ്ടാവും. മനുഷ്യന്റെ മനസ്സിന് സന്തോഷം സമാധാനം ബലം ഇതുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനെയൊക്കെ ആശ്രയിക്കുന്ന ആരാണോ? ദുർബലമായ അതിവൈകാരികമായ മനസ്സുള്ള ആൾക്കാരാണ് ഇതിനെയൊക്കെ ആശ്രയിക്കുന്നത്. മനസ്സിന് വേണ്ടത്ര ബലവും പക്വതയും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമേ. അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഇതൊന്നും കൂടാതെ തന്നെ കിട്ടും. പിന്നെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എന്താണ് ഈ പകയും വിദ്വേഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളും മാറണം. അതുകൂടെ മാറിക്കിട്ടും. അത് മാറത്തക്ക രീതിയിലുള്ള മനുഷ്യന് അതൊക്കെ മാറ്റം എങ്ങനെ സംഭവിക്കൂ? മനുഷ്യന്റെ ബോധവൽക്കരണം കൊണ്ടേ പറ്റും. എല്ലാവരും ആത്മസഹോദരൻ എന്നുള്ള ബോധം വരുമ്പോൾ എന്തോ ഈ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം മാറും. അപ്പൊ അത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ മനുഷ്യന്റെ മനസ്സിന് ബലവും മനുഷ്യന്റെ മനസ്സില് ഈ പറയുന്ന പകയും വിദ്വേഷമൊക്കെ ഇല്ലാതായി മനുഷ്യന് നല്ല ബലം ശാന്തി സമാധാനമൊക്കെ വരുമ്പോൾ പിന്നെ ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അതുവരെ ഇത് ഇരിക്കും, ഇത് ശല്യം ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യന്. മനസ്സിലായോ? ദുർബലമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണോ? അല്ലാന്ന് പറയുന്നില്ല. ബലമില്ലാത്തവർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്, പക്ഷെ ഇത് തന്നെ അവന് ദോഷം ചെയ്യും. എന്താണ്, ഇംഗ്ലീഷ് മരുന്ന് പോലെയാണ് അത്. അവന് എഫക്റ്റും ഉണ്ടാകും, കുറച്ച് സൈഡ് എഫക്റ്റും ഉണ്ടാവും. ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റാണ് ഈ മനുഷ്യൻ തമ്മിൽ കിടന്നടിക്കുന്നത്. ഇതിനെന്തെങ്കിലും എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇവിടെയൊക്കെ പോകുന്നു. അതുകൊണ്ടാണ് അമ്പലത്തിൽ ആൾക്കാർ എന്തുകൊണ്ട് പോകുന്നു? മനസ്സിന് സമാധാനം കിട്ടുന്നോണ്ടോ? അപ്പൊ അതിന് എഫക്റ്റ് ഉണ്ട്, ഇതാന്ന് പറയാൻ പറ്റില്ല. പിന്നെ അമ്പലം പൊളിക്കുന്നു, പള്ളി പൊളിക്കുന്നു, ഇതൊക്കെ എന്താണ്? ഇതിന്റെ സൈഡ് എഫക്റ്റാണ്. അപ്പൊ സൈഡ് എഫക്റ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ ഈ ഏർപ്പാടുകൾ ഇല്ലാതെ തന്നെ മനുഷ്യന്റെ മനസ്സിന് ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞു. അത് ആരോഗ്യമാണ്, മാനസികമായ ആരോഗ്യം എന്ന് കഴിഞ്ഞാൽ. മാനസികമായ ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത്തരം ആശ്രയങ്ങളില്ലാതെ മനസ്സ് സ്വയം നിലനിൽക്കുന്ന ഒരവസ്ഥ, അതാണ് മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ഇത്തരം അവലംബങ്ങളില്ലാതെ തന്നെ മനസ്സെന്ത് ചെയ്യണം? നല്ല ശക്തമായി നിലനിൽക്കുന്ന ഒരു മാനസിക അവസ്ഥ മനുഷ്യന് ആർജിക്കുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുവരെ ഇത് ഗുണവും ദോഷവും ചെയ്തുകൊണ്ടിരിക്കും. അത് അറിവുകൊണ്ടേ സാധിക്കും. അറിവ്, മനുഷ്യന് അറിവുണ്ടാകുമ്പോഴേ ഇതിന് പരിഹാരം ഉണ്ടാകും. പ്രധാനമായിട്ട് അറിവ് ഉണ്ടാകുമ്പോൾ മനുഷ്യന് സാമൂഹിക പരിവർത്തനങ്ങൾ സംഭവിക്കും. ആ സാമൂഹിക പരിവർത്തനം സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ അറിവ് മെച്ചപ്പെടും. മനുഷ്യന്റെ അറിവ് മെച്ചപ്പെടുമ്പോൾ മനുഷ്യന്റെ നല്ല ആരോഗ്യമുള്ള മനസ്സ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരം അവലംബങ്ങളും മനുഷ്യന് ആവശ്യമുണ്ടാകുന്നത്. അവിടെയാണ് ശരിയായ ആത്മീയത എന്ന് പറയുന്ന അതാണ്. മനുഷ്യന്റെ എന്താണ്, തലമുറകൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ആരുടെ മനസ്സും ആരോഗ്യമുള്ള മനസ്സല്ല. എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും ആരോഗ്യമുള്ള മനസ്സല്ല. ഇത്തരം അവലംബങ്ങളൊന്നും ഇല്ലാതെ മനസ്സിന് നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സാണെന്ത്? ആരോഗ്യമുള്ള മനസ്സ്. അങ്ങനെയുള്ള ഒരു ആരോഗ്യമുള്ള മനസ്സ് നമ്മുടെ ഈ തലമുറയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊക്കെ ഇനി വരും തലമുറകളിലാണ് അതൊക്കെ വരുന്നത്. അപ്പൊ അവര് നല്ല സുഖമായി ജീവിക്കും, നമ്മളെ പോലെ അല്ല. അവര് സുഖമായും സന്തോഷമായൊക്കെ ജീവിക്കും. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കും, കഷ്ടപ്പെട്ടും അടികൂടിയൊക്കെ നമ്മൾ ജീവിക്കും. ശരി.